വാക്യത്തിൽ നിന്ന് ബോധമുണ്ടാകും. നമ്മൾ പറയുന്നത് ബ്രഹ്മമെന്നാണ്. പക്ഷെ ഉപനിഷത്തിൽ ബ്രഹ്മമെന്നല്ല പറയുന്നത്. ബ്രഹ്മം ബ്രഹ്മമെന്നുള്ള ഒരുപാട് ഉപയോഗിച്ച് ശീലമായതുകൊണ്ടാണ് നമ്മൾ ബ്രഹ്മം ഉപനിഷത്തിൽ പറയുന്നത് സത്തം. തത്വമസി ഉപദേശിക്കുന്നിടത്ത് പറയുന്നത് സൃഷ്ടിക്കുന്ന മുമ്പ് സത്ത് മാത്രമായിരുന്നു എന്നാദ്യം പറയും. എന്നിട്ട് തത്വമസി ഉപദേശിക്കും പറയുന്നത് എന്താണ് തത്ത് എന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞതായ സത്ത്. നീയാണ് എന്നാ പറയും ബ്രഹ്മം എന്നവിടെ പറയുന്നത്. രണ്ട് വ്യാഖ്യാതാക്കൾ മറ്റു ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ബ്രഹ്മം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. തത്വമസിലൂടെ പരമാത്മാവെന്നോ ഈശ്വരനെന്നോ ഒന്നും പറയുന്നില്ല. അതൊക്കെ വ്യാഖ്യാനങ്ങളിൽ പിന്നീട് വന്നാണ്. തത്വമസിയുമായി വ്യാഖ്യാനിക്കുന്നിടത്ത് ശങ്കരാചാര്യർ ഇതൊന്നും പറയുന്നില്ല. ബ്രഹ്മം പരമാത്മാവ് ഈശ്വരൻ അതാണ് നീ അങ്ങനെ പറയുന്നില്ല. അവിടെ ഉപനിഷത്തിലായാലും ശരി അതിന്റെ ഭാഷ്യത്തിലായാലും പറയുന്ന എന്താണ് തത്ത് എന്ന് പറഞ്ഞ സത്ത്. ത്വം നീ സത്ത് നീയാണ്. ഒരാൾ തന്നെ സത്തായിട്ടാണ് ഇത്രേ പറയുന്നത്. ആ സത്തിനെയാണ് പിൽക്കാലത്ത് ആൾക്കാർ വ്യാഖ്യാനിച്ചിട്ട് അത് ഈശ്വരനാണ് ബ്രഹ്മമാണ് പരമാത്മാവാണ് ആത്മാവാണ് പല പല പേരുകളിൽ പറഞ്ഞു. അത് അങ്ങനെ ഒരുപാട് വ്യാഖ്യാനം വന്നപ്പോ ശരിക്കും അവിടെ എന്തിനാ പറഞ്ഞത് നീ എന്ന് സത്താണെന്ന് ആ കാര്യം മറന്നും പോയി. ആൾക്കാർ പിന്നെ ചർച്ച ചെയ്യാറില്ല. പിന്നീട് പറഞ്ഞതിന് പ്രചാരം കിട്ടും. അപ്പൊ നീ സത്ത് ഇത്രയോടെ പറയുന്നു. അപ്പൊ സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരിക്കലും നശിക്കാത്തതാണ്. ആ ഒരിക്കലും നശിക്കാത്തതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ നശിക്കുന്നവരാണ്. അപ്പൊ നീ നശിക്കാത്തതെന്ന് പറയുമ്പോൾ ഈ ശരീരമല്ല ഈ പ്രപഞ്ചമല്ല ഈ നശിക്കുന്ന ഒന്നുമല്ല വേറൊന്നാണെന്നുള്ള ഒരു ബോധം ഉണ്ടാവും. അങ്ങനെ ഒരു വേറെ ഒരു ബോധം ഉണ്ടാകുന്ന തന്നെയാണ് പറയുന്നത്. അത് ആ സത്തെന്ന് പറയുമ്പോൾ സാറിന് മറ്റു കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് പോലെ ഇത് പുസ്തകം എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ഒരു വസ്തുവായതുകൊണ്ടാണ് പുസ്തകം എന്ന് പറയുമ്പം നമുക്ക് പെട്ടെന്ന് പുസ്തകത്തിന്റെ രൂപം മനസ്സിൽ വരും. സംശയമൊന്നും മേശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്ത് വരും നമുക്ക് പരിചയമുള്ള വസ്തുവായതുകൊണ്ട് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് മേശയുടെ രൂപം വരും. എന്തുകൊണ്ട് ഭൗതികമായ വസ്തുക്കളെ കുറിച്ച് ശബ്ദം പ്രയോഗിച്ചാൽ നമുക്ക് നേരിട്ട് ആ വസ്തുവിന്റെ ബോധമുണ്ടാവും. അതിനാണ് വച്ചേർത്തം എന്ന് പറയുന്നത്. ആന എന്ന് കേട്ടുകഴിഞ്ഞാൽ ആനയുടെ ബോധമുണ്ടാവും. കുതിര എന്ന് കേട്ടുകഴിഞ്ഞാൽ കുതിരയുടെ ബോധമുണ്ടാവും. നമുക്കൊരു പരിചയമില്ലാത്തതാണെങ്കിൽ നമുക്കൊരു ബോധമുണ്ടാകത്തില്ല. നമ്മൾ പറയും മനസ്സിലായില്ല എന്ന് പറയും. ഉദാഹരണം വേറൊരു ഭാഷ പറയും. നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും. നമുക്കൊരു പരിചയമില്ലാത്ത ജർമ്മൻ ഭാഷയിലോ ഫ്രഞ്ച് ഭാഷയിലോ ഒക്കെ ഒരു വാക്ക് പറഞ്ഞാൽ പരിചയമില്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പൊ ശബ്ദം നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള വസ്തുക്കൾ മാത്രമേ അതിന്റെ ബോധം നമുക്കുണ്ടാവത്തുള്ളൂ. സാധാരണ നമുക്ക് പരിചയമുള്ള ഭൗതികമായ വസ്തുക്കളാണ് ദ്രവ്യവും ഊർജവും. അതാണ് നമുക്ക് പരിചയമുള്ള വസ്തുക്കൾ. ഏത് മൊത്തം നമ്മുടെ പരിചയമുള്ള ഏത് വസ്തുവിനെ എടുത്താലും നമുക്ക് പറയാം ദ്രവ്യവും ഊർജവും എല്ലാത്തിനും രണ്ടിലും ഒതുക്കാം. അതിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോധ്യം വരും. സത്തെന്ന് പറഞ്ഞാൽ നീ സത്താണെന്ന് പറഞ്ഞാൽ എന്താ ഈ സത്ത്? അപ്പോൾ അവിടെ പറയും മറ്റ് ദ്രവ്യങ്ങളെ പോലെ സത്തെന്ന് പറയുന്ന ഒരു ദ്രവ്യത്തെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. അപ്പൊ ആ പറയുന്നതിന്റെ താല്പര്യത്തെ എടുക്കണമെന്ന് പറയും. താല്പര്യം എന്ന് പറയുന്നത് എന്താണോ? ഒരിക്കലും നശിക്കാത്ത ഒന്ന്. നമ്മളങ്ങനെ ഒന്നും പരിചയപ്പെട്ടിട്ടില്ല. നമ്മൾ പരിചയപ്പെടുന്ന എന്താണ്? നശിക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും നശിക്കാത്ത ഒന്ന്, അതാണ് സത്വം. അതാണ് നീ എന്ന് പറയുമ്പോൾ ഈ സത്വം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം തൻ്റെ നാശമില്ലായ്മയെക്കുറിച്ചാണ്. അതിൻ്റെ താല്പര്യം അതാണ്, തൻ്റെ നാശമില്ലായ്മ എന്നയാൾ ബോധിക്കുന്നത്. ഇതിനാണ് ലക്ഷണയിലൂടെ ബോധിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഇത് തന്നെയാണ് അത് സാങ്കേതികമായി പറയുന്നതെന്നാണ്. എന്ന് ചുരുക്കം എന്റെ താല്പര്യത്തെ ബോധിക്കുക എന്നുള്ളതാണ്. അത് സത്വം എന്ന് പറഞ്ഞാലും ബ്രഹ്മം എന്ന് പറഞ്ഞാലും ഇവിടെ ആത്മാവെന്ന് പറഞ്ഞാലും ഇവിടെ പറയുന്ന ഈ വാക്കുകളിൽ നിന്നല്ല നമുക്കതിൻ്റെ ഒരു താല്പര്യം ഇത്രയും ബോധിക്കാൻ പറ്റും. അതിൽ കൂടെ ഒന്നും ബോധിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റിയ ഒന്നല്ല. മനസ്സുകൊണ്ട് അതിനെ പരിമിതപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ വാക്കുകൾ കൊണ്ട് ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാലും വാക്കിൻ്റെ നേരർത്ഥമായിട്ടല്ല അതിനെ മനസ്സിലാക്കുന്നത്. പിന്നെ എങ്ങനെ വാക്കിൻ്റെ താല്പര്യമായിട്ട് മനസ്സിലാക്കുക. എന്തോ ഒരു ആശയത്തെ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ പറയുന്നതാണ്. അതിന്നതാണ് എന്നുള്ള ഒരു മാനസിക ധാരണയും നമുക്കുണ്ടാകും. ഒരിക്കലും നശിക്കാത്ത ഒന്നാണ് നീ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കാരണം അത് ഭൗതികമാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ തത്വം എന്ന് പറയുന്നത് ദ്രവ്യമോ ഊർജമോ അല്ല, അതിനപ്പുറമുള്ള ഒന്നാണ്. ദ്രവ്യത്തെയും ഊർജത്തെയാണ് എന്ന് പറയുന്നത് ഭൗതികം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ അളക്കാനോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാനോ നേരിട്ട് അതെന്താണോ ആ രീതിയിൽ ആ രൂപത്തിൽ മനസ്സുകൊണ്ട് മനസ്സിലാക്കാനോ ഒന്നും കഴിയാത്ത ഒന്നാണ്. അതിനാണ് ഇവിടെ പറയുന്നത് ഉത്പത്തി ദേഹങ്ങളൊന്നും ഇല്ലാത്ത ബ്രഹ്മം. അപ്പൊ ബ്രഹ്മം എന്നുള്ള വാക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നതിനർത്ഥമില്ല. എന്ന് വെച്ചാൽ മറ്റു വസ്തുക്കളെ മനസ്സിലാക്കുന്ന പോലെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഒന്ന്. പിന്നെ അതിൻ്റെ ഒരു താല്പര്യം നമ്മൾ മനസ്സിലാക്കണം. ബ്രഹ്മം എന്ന് പറയുമ്പോൾ അത് വളരെ വലുതായ ഒന്ന് ഇങ്ങനെ മനസ്സിലാക്കും. മറിച്ചതിനെ മനസ്സിലാക്കണമെങ്കിൽ അതൊരു ദ്രവ്യമോ ഊർജമായിരിക്കും. അങ്ങനെ രണ്ടുമല്ല. അങ്ങനെ ഒന്നാണ് ഈ പറയുന്ന ഉത്പത്തി ലയങ്ങളില്ലാതിരിക്കുന്ന ബ്രഹ്മം. അതുകൊണ്ട് തന്നെ വാക്യം കൊണ്ട് മനസ്സിലാക്കാമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? വാക്യത്തിൻ്റെ ഒരു താല്പര്യമായി മനസ്സിലാക്കാം എന്നുള്ള രീതിയിലാണ്. പിന്നെ ശബ്ദം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? മറ്റ് ദ്രവ്യത്തെയും ഊർജത്തെയും മനസ്സിലാക്കുന്നത് പോലെ മറ്റ് വസ്തുക്കളെ മനസ്സിലാക്കുന്ന പോലെ ശബ്ദം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ്. അപ്പോൾ രണ്ടർത്ഥമുണ്ടാകും. അത് ശബ്ദം കൊണ്ട് മനസ്സിലാക്കാനും പറ്റും, എന്നാൽ ശബ്ദം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയത്തുമുണ്ട്. രണ്ടു പറഞ്ഞാലും ശരി. ദ്രവ്യത്തെയും ഊർജത്തെയും മനസ്സിലാക്കുന്ന പോലെ ശബ്ദം കൊണ്ടൊരിക്കലും ഈ പറയുന്ന ഉത്പത്തിയും ലയവും ഇല്ലാത്ത ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്നാൽ ശബ്ദത്തിനൊരു താല്പര്യമുണ്ട്. നിത്യമാണെന്നോ ശുദ്ധമാണെന്നോ അങ്ങനെയൊക്കെയുള്ള ഒരു താല്പര്യം. ഒരിക്കലും നമുക്ക് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മുടെ മനസ്സൊരിക്കലും ഉൾക്കൊള്ളുന്ന ഒന്ന് അല്ല. അതുകൊണ്ട് എന്നാൽ നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ഒരു ആശയം അതുണ്ടാവും. ഏറ്റവും വലുതാണെന്ന് നശിക്കാത്താണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ആശയം ഉണ്ടാവും, ഒരു ഭാവന ഉണ്ടാവും. അപ്പോൾ വാക്യം കൊണ്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഭാവനാത്മകമായ മനസ്സിലാക്കാൻ പറ്റും. അതിനപ്പുറം അതിനെക്കുറിച്ച് ശബ്ദം കൊണ്ടൊരിക്കലും മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ശബ്ദങ്ങൾ കൊണ്ട് പറയുമ്പം ബ്രഹ്മ ആത്മാവ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഇങ്ങനെ ഈ വസ്തുക്കളെ മനസ്സിലാക്കുന്ന പോലെ അല്ല, നേതി നേതി ഇതൊന്നും അല്ല ഇതൊന്നും അല്ല എന്ന് മനസ്സിലാക്കണം. നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന ദ്രവ്യവും ഊർജവും അല്ല അങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെയാണ് അതുകൊണ്ടാണ് നേതി എന്ന് പറയുന്നത്. ഇതല്ല ഇതല്ല എന്നിങ്ങനെ നമ്മൾ അറിയുന്നതിനെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ, അത് പൂർണ്ണമായും മാറ്റിയാലും ബ്രഹ്മമൊന്നും ആത്മാവൊന്നും സത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരർത്ഥം വേണമല്ലോ. ഇതെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അർത്ഥമായിട്ട് എന്തോ ഒന്നുണ്ട്. ആ സത്തെന്ന് പറഞ്ഞാലും ശരി, ചിത്തെന്ന് പറഞ്ഞാലും ശരി, ആനന്ദം എന്ന് പറഞ്ഞാലും എല്ലാം അത് നമുക്കൊരു വസ്തുവായിട്ട് മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയത്തില്ല. ഇതെല്ലാം നിഷേധിച്ച് നിഷേധിച്ച് നിഷേധിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് ശേഷിക്കുന്നു, ഒന്നുണ്ട് എന്ന് നമ്മൾ കരുതണം. എങ്ങനെ കരുതണം? യുക്തിയുണ്ട് കരുതണം. എന്തുകൊണ്ട്? ഉത്പത്തിശ്ചലയോസ്ഥിതി ഭ്രമത്യാത്മനിയും മായയും. ഭ്രമമാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഭ്രമം കാണാനൊരിടം വേണം, ചിത്രം കാണുന്നതിനൊരു ഭിത്തി വേണം, അതുപോലെ ഈ ഭ്രമമെല്ലാം കാണുന്നതിന് ഒരിടം വേണം, ഒരു സ്ഥലം. അതാണ് അപ്പോ അത് അങ്ങനെ ഒന്നുണ്ട് എന്നുള്ള ധാരണയിലാണ് അതിനെ ബ്രഹ്മം ആത്മാവ് സത്ത എന്നെല്ലാം പറയും. അതിന് ഉത്പത്തി നാശങ്ങളില്ലെന്ന് പറയും. ഉത്പത്തി നാശങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഇടം, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു, എവിടെ സംഭവിക്കുന്നു എന്നൊക്കെ ചോദ്യത്തിന് ഉത്തരമില്ല. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നതിന് ഒരിടം ആയിട്ടൊന്നുമില്ല. അങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുക. അല്ലാതെ എന്താണ് തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മറ്റു വസ്തുക്കളെ അറിയുന്ന പോലെ ആർക്കും ഈ പറയുന്ന സത്തിനെ അറിയാൻ കഴിയില്ല. നമ്മൾ നിരന്തരം ശബ്ദങ്ങൾ ഉപയോഗിച്ച് നിരന്തരം ഇതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഇതിനെക്കുറിച്ച് അറിയാം എന്നൊക്കെ തോന്നുന്ന എന്താണോ, കുറെ കാലം ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നു, എനിക്ക് ആത്മാവിനെ അറിയാം ബ്രഹ്മത്തെ അറിയാം എന്നൊക്കെ തോന്നി. ഈ തോന്നുന്ന എന്താണോ ആ ശബ്ദ പരിചയമാണ്. ശബ്ദവുമായിട്ട് നമ്മൾ ഒരുപാട് പരിചയപ്പെട്ടു. ഇപ്പൊ ഞാൻ നീ തുടങ്ങിയ ശബ്ദങ്ങളുമായിട്ട് നമ്മൾ നിരന്തര പരിചയം കൊണ്ട് ആ ശബ്ദ പരിചയം വരികയാണ്. അതുകൊണ്ട് എനിക്ക് എന്നെ അറിയാമെന്ന് പറയുന്നു, എനിക്ക് നിന്നെ അറിയാമെന്ന് പറയുന്നു. ഈ അറിവൊന്നും പൂർണ്ണമല്ല. എനിക്ക് എന്നെ ശരിക്കും അറിയത്തില്ല, നിന്നെ അറിയത്തില്ല എന്നാണ് നമ്മൾ പറയുന്നത്, ധരിക്കുന്നു. നിരന്തരം ഈ ശബ്ദ പരിചയം കൊണ്ട് നമുക്ക് ശബ്ദ പരിചയമാണ് ഉണ്ടാകുന്നത്. അർത്ഥപരിചയം ഉണ്ടാകത്തില്ല. കാരണം എന്തുകൊണ്ട്? ഇത് ശബ്ദാർത്ഥമല്ല. പിന്നെ എന്താണ്? ശബ്ദ താല്പര്യമാണ്. അതെന്താണ്? അർത്ഥത്തെ അറിയുമ്പോൾ അതിനെ അറിയാൻ പറ്റില്ല. എന്നാൽ സത്താണെന്ന് പറഞ്ഞാൽ ഉള്ളതാണ്, ഇല്ലാത്തതല്ല, ശൂന്യമല്ല, ഉള്ളതാണ്. ഇത്തരത്തിൽ യുക്തിയിലൂടെ അതിനെ ബോധിക്കുക എന്നുള്ളതാണ്, വിചാരത്തിലൂടെ. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഈ അദ്വൈതം എന്ന് പറയുന്ന നമ്മൾ ഒരു പദ്യം, അതിന്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി, അതിന്റെ അന്യം മനസ്സിലാക്കി, അതിന്റെ അന്യാർത്ഥം ഒരു വാക്യത്തിൽ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യമൊന്നുമല്ല. അത് നമ്മുടെ പാഴ് ബുദ്ധി കൊണ്ട് ധരിക്കുകയാണ്. ഇത് ദർശനമാല പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ മനസ്സിലാക്കി. ദർശനമാല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിവാണ്ടാകുന്നത്? ആ ശബ്ദ പരിചയം ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവും. നിങ്ങൾ നിരന്തരം പാരായണം ചെയ്യുന്നു പറഞ്ഞാൽ ശബ്ദം കൂടുതൽ പരിചയം വരും. അതിൽ കൂടുതലൊന്നും നമുക്ക് ഒന്നും സംഭവിക്കില്ല. വാക്യാർത്ഥം ഞാനൊന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇത് വാക്യത്തിന്റെ അർത്ഥമുണ്ട്. വാക്യത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും, പക്ഷെ ഈ പറയുന്ന ബ്രഹ്മം വാക്യാർത്ഥം അല്ല. അത് വാക്യ താല്പര്യം എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ അങ്ങനെ നമുക്ക് എഴുതി പഠിച്ച് അന്യം അർത്ഥം പഠിച്ച് അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. ഇത് ഒരുപാട് വിചാരം ചെയ്ത് ചിന്തിച്ച് ഇതിനെക്കുറിച്ച് മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ധാരണയാണ്. അത് ഓരോരുത്തരിലും വ്യത്യസ്തമായി ചിലർക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റും. അതെന്തായാലും ഒരു വാക്കിന്റെ അർത്ഥമോ ഒരു വരിയുടെ അർത്ഥമൊന്നുമല്ല. നിരന്തരം അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്യത്തിന് പകരം 100 പദ്യം എഴുതുന്നത്. ഒരു പദ്യത്തിൽ എഴുതുന്ന കാര്യം ഇതിന് 100 എഴുതുന്നു. അപ്പം നിരന്തരമായി അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് ഒരു ധാരണ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതിനപ്പുറം എന്താണ് ഇതിനെ സംബന്ധിച്ച് ഒരു ഈ പറയുന്ന എന്താണ് വസ്തുജ്ഞാനം എന്നൊക്കെ പറയുന്ന ഒരു ഭ്രാന്തിയാണ്. അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ഇതൊരു വസ്തുവല്ല. ഒരു വസ്തുവാണെങ്കിൽ എന്തുണ്ടാകത്തുള്ളു? വസ്തുജ്ഞാനം ഉണ്ടാകത്തില്ല. ഇതൊരു വസ്തുവേ അല്ല. അപ്പൊ പിന്നെ വസ്തുജ്ഞാനം അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അതൊക്കെ നമ്മുടെ ശബ്ദങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ചില ധാരണകളാണ്. അങ്ങനെയൊന്നും സംഭവിക്കുന്ന കാര്യം ഈ അടുത്ത ദിവസം ഒരുപാട് വാർത്തയാണ് മലയാളത്തിലെല്ലാ പത്രമാധ്യമങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അമേരിക്കയിൽ ഒരാൾ ആത്മാവിനെ കണ്ടുപിടിച്ചു. നിങ്ങൾ ആരെങ്കിലും വായിച്ചോ? അമേരിക്കയിൽ ആത്മാവിനെ കണ്ടുപിടിച്ചു. എങ്ങനെയാ അവർ കണ്ടുപിടിച്ചത്? ആ മരിക്കുന്ന ഒരാളുടെ ബ്രെയിന് പരിശോധിച്ചപ്പോൾ അതിൽ നിന്നൊരു ഊർജം പുറത്തു പോകുന്നു. അപ്പോ നമ്മളിവിടെ പറയുന്ന ആത്മാവെന്ന് പറയും ചിലപ്പോ എന്താണോ അവരൊരു പക്ഷേ ആത്മാവിനെ ഈ പറയുന്ന ആൾക്കാർ ആത്മാവിനെ അങ്ങനെ ആയിരിക്കും ധരിച്ചിരിക്കുന്നത്. എന്താണ് ആത്മാവെന്ന് പറഞ്ഞാൽ ഒരു ഊർജമാണ്. അങ്ങനെ ആയിരിക്കും അവർ ധരിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ആത്മാവിനെ ഊർജം തന്നെ പറയുന്നു. കാരണം ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഊർജം എന്ന് പറയുന്നത്? ഞാൻ എന്ത് പറയുന്നു, നിങ്ങൾ എന്ത് കേട്ടോണ്ടിരിക്കും എന്നാണോ ഇപ്പൊ പറഞ്ഞത്? ഊർജം എന്ന് പറഞ്ഞാൽ ദ്രവ്യമാണ്. ആത്മാവ് ഒരു ദ്രവ്യമല്ല. ആത്മാവ് എന്ന് പറയുന്നത് ദ്രവ്യമല്ല. ഊർജമെന്നും ദ്രവ്യമെന്നും പറയുന്നത് ഭൗതികമാണ്. ഊർജം ദ്രവ്യമായിട്ടും ദ്രവ്യം ഊർജമായിട്ടും മാറുന്ന ഭൗതിക ലോകത്ത് നടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ബ്രെയിനിൽ നിന്ന് ഊർജം ഇറങ്ങിപ്പോകുന്നത് ആത്മാവെന്ന് പറഞ്ഞാൽ അവരാത്മാവിനെ ഊർജമായി ധരിക്കുന്നു. നമ്മുടെ ആത്മാവിനെ കുറിച്ചുള്ള ധാരണ അനുസരിച്ച് എന്താണ് അത്? വലിയ അബദ്ധമാണ്. ആത്മാവ് അങ്ങനെ ഒരു സാധനം അല്ല. അത് ഊർജമോ ദ്രവ്യമോ അല്ല, അതിനപ്പുറമുള്ളതാണ്. അതിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാനും പറ്റില്ല. എന്തെങ്കിലും ഉപകരണം ഉപയോഗിച്ച് കാണാനും പറ്റില്ല. ഒരു ഊർജത്തിന്റെ പോക്കും വരവുമൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? അതിന് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് കണ്ടെത്തുന്നത്. അത് ഊർജ സാന്നിധ്യം നമുക്ക് പല പല തരത്തിലുള്ള ഊർജത്തിന്റെ വ്യതിയാനങ്ങളെ പല പല ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് അളക്കാൻ പറ്റും. അപ്പോൾ ഒരു ഉപകരണം ഉപയോഗിച്ച് ഒരു സ്ക്രീനിൽ കാണുന്നതിനാണ് ഇവർ പറയുന്ന ഊർജവും. ഊർജത്തിന്റെ സാന്നിധ്യം ആ സ്ക്രീനിൽ, ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ മരിക്കുന്നാണ്ട് ആ തലയിൽ ഡയോഡുകളൊക്കെ പിടിപ്പിച്ചിട്ട് ഒരു കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നടക്കുന്ന ഊർജ വ്യതിയാനങ്ങളെല്ലാം അവിടെ റീഡ് ചെയ്യാൻ പറ്റും. അത് ഊർജത്തെയാണ് മനസ്സിലാക്കുക. അതിനല്ല നമ്മൾ ആത്മാവെന്ന് പറയുന്നത്. ആത്മാവ് എന്താണ്? ഊർജ ദ്രവ്യത്തിനെല്ലാം അപ്പുറമുള്ളതാണ്. അതൊരു ഉപകരണം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു കാര്യം. അപ്പൊ ഈ പരീക്ഷണം നടത്തുന്നയാള് ഇത് ഇപ്പോഴല്ല ഇത് പറയുന്നത്. ഇവിടെയൊക്കെ ഇപ്പൊ ഈ നമ്മുടെ പത്രമാസികളിൽ ഇത് ഈ മനുഷ്യൻ 1990 മുതൽ പറയുന്ന ഒരു കാര്യമാണ്. സ്റ്റുവർട്ട് ഹാൻഡ്രോഫ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റാണ്, ഒരു അനസ്തീഷ്യോളജിസ്റ്റാണ്. അപ്പോൾ പുള്ളി ഇതിനെ കുറിച്ച് വളരെ കാലമായി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇപ്പൊ പ്രധാനമായിട്ടും ഗവേഷണം നടത്തുന്നത് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ്. അപ്പോ പുള്ളിക്ക് ഈ ആത്മാവുണ്ടെന്ന് സമർത്ഥിക്കുന്നു. സയന്റിസ്റ്റാണ്, അവൾ അറിവുള്ള ആളാണ്, മോശക്കാരനുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പുള്ളി പഠിച്ചിരിക്കുന്ന ശാസ്ത്രം ഉപയോഗിച്ച് ഇത് തെളിയിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇനി ഊർജമാണ് ആത്മാവ് എന്ന് പറയുകയാണെങ്കിൽ പുള്ളി പറയുന്നത് ശരിയാണ്. പക്ഷെ നമ്മൾ ഇവിടെ പറയുന്ന ആത്മാവ് എന്ന് പറയുന്ന എന്താണ്? അത് ഊർജമല്ല. ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് യൂറോപ്പിലൊക്കെ അമേരിക്കയിലൊക്കെ ഒരു പരിപാടിയുണ്ട്, വിച്ച് ഹണ്ട്. അവര് ഇതുപോലെ തന്നെ ഊർജത്തെ അളക്കാമെന്നുള്ള ചെറിയ ട്രോൺ പോലെയുള്ള ചില സിനിമയിലൊക്കെ കാണാം, ചെറിയ ഉപകരണങ്ങൾ ഉണ്ടാകും. ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രേതബാധയുണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോകും. എന്നിട്ട് എല്ലായിടത്തും ഇലക്ട്രിക് ഇൻഡക്ഷനൊക്കെ കാണും, വൈദ്യുത കാന്തി ഇപ്പൊ ഈ മുറിക്കകത്തും കാണും, പലതരത്തിലുള്ള വൈദ്യുത കാന്തിക മേഖലകളൊക്കെ കാണും. ഇവിടെ ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടോ, അവിടെയൊക്കെ കാന്തിക വലയങ്ങളുണ്ടാവും. അപ്പോ എവിടെയും അതൊക്കെ അനുഭവപ്പെടാൻ പറ്റും. ചലിക്കുന്ന ഏത് വസ്തു ഉണ്ടായാലും അവിടെ വൈദ്യുതി ഉണ്ടാവും. ഒരു കരിയിലാണ് അനങ്ങുന്നതെങ്കിൽ അതിൽ വൈദ്യുതി ഉണ്ടാവും. അവിടെ കാന്തിക സാന്നിധ്യത്തിനും ഒരു സാധ്യതയുണ്ടാവും. അതുകൊണ്ട് ഇവരിങ്ങനെ പോയി ഈ മെഴുകിൽ വെച്ച് മുറിക്കാത്ത അവിടെ ഇവിടെയൊക്കെ നോക്കിച്ചു. അപ്പൊ അതിനകത്ത് ഒരു ബീപ്പ് അടിക്കും, അല്ലെങ്കിൽ ഒരു ലൈറ്റ് കത്തും, അതാ ഇവിടെയാണ് പ്രേതം, ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ പ്രേതത്തെ ഇല്ലാതാക്കുന്നതിന്. ഈ അന്ധവിശ്വാസത്തിന്റെ കാര്യത്തിൽ യൂറോപ്യന്മാരും അമേരിക്കക്കാരും ഒക്കെ നമ്മുടെ ഇന്ത്യക്കാരെക്കാളും വളരെ മോശമാണ്. ഒരു ശാസ്ത്രത്തിലൊക്കെ ഒരുപാട് പുരോഗമിച്ചെങ്കിലും വിശ്വാസത്തിന്റെ കാര്യത്തിൽ പൂർണ്ണ ഇന്ത്യക്കാരെക്കാളും വളരെ വളരെ താഴ്ന്ന തരത്തിലുള്ള അന്ധവിശ്വാസമുള്ളവരാണ്, ബ്ലൈൻഡായ ഫെയ്ത്തുള്ളവർ. അപ്പൊ അവരിതൊക്കെ വിശ്വസിച്ചിട്ട് ഒരുപാട് ഡോളറൊക്കെ കൊടുക്കും. ഇത് ചിലരുടെ തൊഴിലാണിത്, ഈ വിച്ച് ഹണ്ട്. ഓരോ വീട്ടിൽ ചെന്നും പ്രേതത്തെ പിടിക്കും. പഴയകാലത്ത് നമ്മൾ മന്ത്രവാദികൾ ചെയ്തു. അവിടെ ഈ പറയുന്ന പോലെ എന്താണ്, ബ്രെയിനിൽ നിന്ന് ഊർജം ഇറങ്ങിപ്പോകുന്നു, അതാണ് ആത്മാവെന്നൊക്കെ പറഞ്ഞ് ജനം വിശ്വസിക്കും. ഇവിടെ ഇപ്പൊ ഈ വാർത്ത വന്നുകൂടെ ഭയങ്കര ഇതായി, എന്താണ് ചർച്ചയായോ? അത് പ്രധാന ഈ ചർച്ചയ്ക്കാണ് ഇപ്പൊ കുംഭമേള കൂടെ ആണ്. ഈ കുംഭമേളയുടെ സീസൺ ആയതുകൊണ്ട് എന്ത് ഇതുപോലെയുള്ള അതെ തന്നെ കുംഭമേളയുടെ ഇതായതുകൊണ്ട് ഇതിനിപ്പോ ഭയങ്കര മാർക്കറ്റാണ്. ഇപ്പൊ അതിന്റെ ഒരു ബൂസ്റ്റിംഗ് ആണ് നടക്കുന്നത്. കാരണം മൊത്തം അതൊരു എന്താണ് അന്ധവിശ്വാസ പരിപാടിയാണല്ലോ. അപ്പൊ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ആകും. അപ്പൊ കുംഭമേള ശരിയാണോ, അവിടെ പോയി കുളിച്ചാൽ ശരിയാകും. കാരണം മരിച്ചതിന് ശേഷം ആത്മാവുണ്ടെന്ന് അമേരിക്കയെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള ആൾക്കാരാണ്, അയാൾ തന്നെ പറയുന്നുണ്ട് ഞാനൊരു സ്പിരിച്വൽ ആണ്, ഒരു ആത്മീയ ഇതാണ്. ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ധരിക്കുന്നതിനുള്ള ആത്മീയതയൊന്നും ഉണ്ടാവില്ല. അവരുടെ ആത്മീയത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള തട്ടിപ്പ് കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുക എന്നുള്ളതാണ് അവരുടെ ആത്മീയത. ഇത് കാണുമ്പോൾ ആൾക്കാർ എന്താണ്, ഇതൊന്നും നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്ന ആത്മാവുമായിട്ടൊന്നും ഒരിക്കലും അടുത്തു വരുന്ന സംഗതികളാണ്. ആത്മാവിനെ ഒരു ഉപകരണം കൊണ്ടളക്കാനോ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനോ എന്തിനും മനസ്സുകൊണ്ട് പോലും അതിനെ ശരിയായ രീതിയിൽ ഗ്രഹിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ശബ്ദത്തിന്റെ അർത്ഥമല്ല എന്ന് പറയുന്നത്. പക്ഷെ അളന്ന് കണ്ടുപിടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അവരെ സംബന്ധിച്ച് ശരിയാണ്. കാരണം അവർക്ക് ആത്മാവെന്ന് പറയുന്ന അത്രയുള്ള ഒരു ഊർജമാണ്. ഈ വാർത്തകളൊക്കെ വരുമ്പോൾ എന്റെ കമന്റുകളൊക്കെ വായിക്കണേ, ഞാൻ എന്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ കണ്ടാണ് ഇങ്ങനെ മേളി തട്ടിൽ പോയി തട്ടി ഒരു വെള്ള പുക ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടാണ്. ഇങ്ങനെ കഴിയുന്ന നൂറുകണക്കിന് സാക്ഷ്യങ്ങളാണ് ആത്മാവ് ഇറങ്ങിപ്പോകുന്നതും വരുന്നതും. അരൂപം അസ്പർശം, അതിന് രൂപമില്ല, എനിക്ക് നിറമില്ല, ഗന്ധമില്ല, രസമില്ല എന്നൊക്കെയാണ് ആത്മാവിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഇവരെങ്ങനെ വെളുത്ത നിറമുള്ള ആത്മാവിനെ കണ്ട്? നീ പറയുന്ന ഊർജമായാലും പോലും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. മരിക്കുമ്പോ നമ്മുടെ ബ്രെയിനിൽ നിന്നും എന്തായാലും ഊർജം നഷ്ടപ്പെടും, അത് ശരിയാണ്. പക്ഷെ ഒരിക്കലും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. വായിക്കൂടെ ഇറങ്ങിപ്പോയി, കണ്ണിൽ കൂടെ ഇറങ്ങിപ്പോയി, ഇങ്ങനെയൊക്കെ പറയുന്ന അന്ധമായ വിശ്വാസങ്ങൾക്കപ്പുറം നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്ന തരത്തിൽ ഉള്ള ആത്മാവിനെല്ലാം ഇവർ പറയുന്നു. അതുകൊണ്ട് അതിനെ മെഷീൻ വെച്ചളക്കാനോ പൊതുവെ അങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്, പ്രചരിച്ചിരിക്കുന്നു. ബ്രഹ്മജ്ഞാനം നേടിയ ഒരു ആത്മാവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ഇപ്പൊ ചട്ടമ്പി സ്വാമിയോ ഏത് സ്വാമി ആയിക്കോട്ടെ, അത് ഏത് സ്വാമി എന്നുള്ള പ്രശ്നമല്ല, ഇങ്ങനെയുള്ള കഥകളൊക്കെ ലോകത്തിനോട് പ്രചരിക്കുന്നുണ്ട്. നിങ്ങളെ ഈ എന്താണ് മതപ്രഭാഷകരൊക്കെ ഇത് പറഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. അവരുടെയൊക്കെ വരുമാന മാർഗമാണ് ഇതൊക്കെ തട്ടിവിടുക എന്നുള്ളത്. അങ്ങനെ ആർക്കും കാണാൻ പറ്റിയ ഒരു സാധനമായിട്ടല്ല എന്ത് പറയുന്നത്, ഈ പറയുന്ന ആത്മാവിനെ കുറിച്ച് പറയുന്നു. കണ്ണുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയുന്നതാണ്, ഈ കാണുന്ന ഈ ലോകം തന്നെയാണ് ബ്രഹ്മം, ഈ ലോകത്തെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇതാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ തോറ്റത്. പിന്നെ നമുക്ക് മറുപടി ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പറയാം, അല്ലാതെ ഇത് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആര് പറയുന്നു? നാട്ടിലൊക്കെ നടന്ന് പ്രസംഗിക്കുന്ന മതപ്രഭാഷകരാണോ പറയുന്നത്? അതോ ഈ ശാസ്ത്രങ്ങളിൽ പറയുന്നു? ഒരാൾക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടെന്ന് പറയാം, പക്ഷെ ഈ പറഞ്ഞതുപോലെ എന്തിനാണ് അയാൾ ബ്രഹ്മമെന്ന് പറയുന്നതെന്നുള്ളതാണ് അത് അറിയേണ്ടത്. ഞാൻ പറയണെന്താണ്, എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളൊക്കെയാണ് ബ്രഹ്മം, അപ്പോ നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞു സമ്മതിച്ചു. അപ്പൊ ബ്രഹ്മമെന്ന് പറഞ്ഞിട്ട് അയാൾ എന്താ മനസ്സിലാക്കുന്നതെന്നുള്ളത്, ബ്രഹ്മത്തെ കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത് എന്താണോ, ഇതോ വാചോ നിവർത്തന്തേ പ്രാപ്യം മനസ്സാസ, വാക്ക് മനസ്സ് ഇന്ദ്രിയങ്ങൾ ഒന്നും എത്തിച്ചേരാത്ത സ്ഥാനം. ഒന്നും എത്തിച്ചേരാത്ത സ്ഥാനം എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുന്നു ഇല്ല. പിന്നെ ഇങ്ങനെ ഈ ഗ്രാൻഡിയോസിറ്റി എന്ന് പറയുന്ന ഒരു മാനസിക പ്രശ്നമാണ്. എന്താണ് താനെന്തോ ഒരു വലിയ സംഭവമാണെന്ന് സ്വയം തോന്നുക, നിസ്സാര മനുഷ്യർക്കും തോന്നും, വലിയ ആൾക്കാർക്കും തോന്നും, ഞാനൊരു സംഭവമാണ് എന്ന് തോന്നും. ഞാനൊരു സംഭവമാണെന്ന് തോന്നാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ആൾക്കാർ പറയും, എന്താണ് ഞാൻ സംഭവമാണെന്ന് സ്വയം തോന്നുകയാണ്, അത് ഒരു ഡെലൂഷനാണ്, ഞാനൊരു വലിയ സംഭവമാണ്. എന്തുകൊണ്ട്? എനിക്ക് ഭയങ്കരമായ രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ട്, എനിക്ക് അപാരമായ കഴിവുകളുണ്ട്, ഞാനിപ്പോൾ ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് മനുഷ്യർ ഇങ്ങോട്ട് വരും, എന്റെ പിന്നിൽ ആയിരങ്ങൾ അണിനിരക്കും, ഇങ്ങനെയൊക്കെ പല പല ഡെലിവിഷൻസ് മനുഷ്യർക്ക് ഉണ്ടാകും. പലപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അങ്ങനെയാണ്. ഈ പറയുന്ന ഈ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും ഒരു അവസ്ഥ വന്ന് ശേഷിയില്ലാതെ പാർക്കിൻസൺ ഡിമെൻഷ്യൊക്കെ വന്ന് കിടപ്പിലായി കഴിഞ്ഞാൽ അപ്പോഴേ അവർക്ക് മനസ്സിലാവും ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കത്തില്ല. ചാകുമ്പോൾ ഒരാഘോഷം നടക്കും, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷെ അവർ വിചാരിക്കുന്ന എന്താണ്, ഭയങ്കരമായ എന്തൊക്കെ ഉണ്ട്, ഗ്രാൻഡിയോസിറ്റി എന്ന് പറയുന്നു. അതുപോലെ ഈ ഒന്നിനും കൊള്ളാത്തവരാണ് ഈ സ്വാമിമാരാകുന്നത്. ഈ ഒന്നിനും കൊള്ളാത്തമാര് സ്വാമിമാരായിട്ട് അവർ പറയും എനിക്ക് ബ്രഹ്മജ്ഞാനമുണ്ടെന്ന്. അത് ഈ ഗ്രാൻഡിയോസിറ്റി എന്ന് പറയുന്നില്ല. വേറെ ഒന്നിനും ഇവർക്ക് ഷൈൻ ചെയ്യാൻ വേറെ ഒരിടത്ത് ഒരു അവസരമില്ല. അതുകൊണ്ട് പിന്നെ അവസാനം ആകെ ഉള്ള എന്താണ്, ആർക്കും പിടികിട്ടാത്ത, വേറെ ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു കാര്യം തനിക്കുണ്ടെന്ന് പറയും ഗ്രാൻഡിയോസിറ്റി. ഞാനെന്തോ ഒരു ഭയങ്കര ബ്രഹ്മമാണെന്നൊക്കെ പറഞ്ഞു നടക്കും. ഇത് പ്രസംഗിക്കുക, ആൾക്കാർ ഇതൊക്കെ അങ്ങ് അംഗീകരിക്കുക. ഇതിനകത്ത് ഇത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ ബ്രഹ്മത്തെക്കുറിച്ച് അങ്ങനെയൊന്നുമല്ല പറയുന്നു. എന്തുകൊണ്ടത് വാക്കിനും മനസ്സിനൊന്നും എത്താത്തതാണ്. പിന്നെ ഇങ്ങനെ പറയും, എന്താണ് അത് ചട്ടമ്പി സ്വാമി പറഞ്ഞു, മറ്റേ സ്വാമി പറഞ്ഞു, അവിടുത്തെ ആ സ്വാമി പറഞ്ഞു, ഈ സ്വാമി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ല. അത് ഇങ്ങനെ മെഷീൻ വെച്ചളക്കാൻ പറ്റിയതോ അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയതോ അങ്ങനെ ഒരു സാധനമല്ല. ഒരു വാക്കുകൊണ്ട് വെളിപ്പെടുത്താൻ പറ്റിയതല്ല. അങ്ങനെ ഒന്നും ഉണ്ട് എന്നാ പറയും. അവാങ് മനോഗോചരം എന്ന് പറഞ്ഞാൽ എന്താണ്? അവാങ് മനോഗോചരം എന്ന് പറഞ്ഞാൽ വാക്കിനും മനസ്സിനും വിഷയമല്ലാത്ത എന്നാ പറയും. പിന്നെ മറിച്ച് പറയുന്ന ഈ രീതിയിലാണ്, അങ്ങനെ ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം എന്താണ്, ബ്രഹ്മം തന്നെ, അതുകൊണ്ട് ഞാനിതൊക്കെ ബ്രഹ്മമായി കാണുന്നു എന്നൊക്കെ പറയാം. അതിന് ദോഷമുണ്ട്. ഈ ബ്രഹ്മം എന്ന് പറയുന്ന ഒറിജിനൽ സാധനത്തെ കുറിച്ച് ഞാൻ പറയും. അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നു, അതിനെ അറിയുന്നു എന്നൊക്കെ പറയുന്നത് അബദ്ധമാണ്. അതിനെ ഇനി ആരെങ്കിലും കണ്ടു എന്ന് പറയണമെങ്കിൽ അത് വ്യാജബ്രഹ്മം എന്നാണ് പറയുന്നത്. ഒറിജിനൽ ബ്രഹ്മം അല്ല. നിങ്ങൾ ഭാമതിയൊക്കെ പഠിക്കുമ്പോൾ അവിടെ വരും. ഒറിജിനൽ ബ്രഹ്മത്തെ ആരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, കാണാനും പോകുന്നില്ല, കേൾക്കാനും പോകുന്നില്ല. വ്യാജബ്രഹ്മത്തെ കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഈ ശബ്ദങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി തരുന്ന എന്താണ്, ആ ശബ്ദങ്ങളുടെ ഒരു താല്പര്യം അങ്ങനെ ഒന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് വേറെ രീതിയിൽ പറയുന്നത് ലക്ഷണാവൃത്തിയിലൂടെ ഗ്രഹിക്കും എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ വലിയ പ്രയാസം. അതുകൊണ്ടാണ് ഞാൻ അതിന് താല്പര്യം എന്ന് പറയുന്നത്. ശങ്കരാചാര്യരും മറ്റും നിരന്തരം ഉപയോഗിക്കുന്ന വാക്കതാണ് താല്പര്യം. താല്പര്യമായി അറിയും. ഈ ശബ്ദത്തിനൊരു താല്പര്യമുണ്ട്. അതെന്താണ്? അത് നമ്മുടെ വിവരണങ്ങളിലൂടെ മനസ്സിലാക്കുക. ഒരിക്കലും നശിക്കാത്ത, ഏറ്റവും വലുത്, അളക്കാൻ വയ്യാത്ത, മുറിക്കാൻ വയ്യാത്ത, നയനം ചിന്തന്തി ശസ്ത്രമാണ്, ഇങ്ങനെയൊക്കെ പറയും. നമ്മൾ കാണുന്നതെല്ലാം അളക്കുകയും മുറിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഊർജം എന്ന് പറയുന്നത് എന്താണ്? അത് ഛേദിക്കുന്ന സാധനമാണ്, ഛേദിക്കാൻ വയ്യാത്ത. ഇതങ്ങനെയല്ല, നയനം ചിന്തന്തി മുറിക്കാൻ പറ്റിയൊരു സാധനമാണ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, ഈ ഭൗതിക അതീതമാണ്. അങ്ങനെ ഒരു ഭൗതികാതീതമായ ഒരു തത്വം ഉണ്ടെന്ന് അദ്വൈതികൾ ക്ലെയിം ചെയ്യണം. അദ്വൈതികൾ പറയണം അങ്ങനെ ഒന്നുണ്ടെന്ന്. മനസ്സിലാക്കും. അതിന് വേറെ തെളിവൊന്നും അവർക്ക് ഹാജരാക്കാൻ പറ്റത്തില്ല. ആ അത് പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗത്തിന്റെ പ്രക്രിയയാണ്, യോഗം. അപ്പോ നോക്കുക, ബ്രഹ്മവിത്ത്, വരൻ, വരിയാൻ, അങ്ങനെ മൂന്ന് സ്റ്റേജ് പറയുന്നു. അല്ലേ? അപ്പോ ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നിനെ ഒരാൾ അറിയുന്നു എന്നിരിക്കട്ടെ, ബ്രഹ്മത്തെ അറിയുന്നു. ഇപ്പൊ ഞാൻ ഈ പുസ്തകത്തെ അറിയുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ മൊബൈലിനെ അറിയുന്നു. അപ്പൊ എന്റെ അറിവ് എന്ന് പറയുന്നത് എന്താണ്? ഇത് പുസ്തകമാണ്, ഇത് മൊബൈലാണെന്നാണ്. അതുപോലെ ഞാൻ ബ്രഹ്മത്തെ അറിയാൻ ബ്രഹ്മം എന്നറിയണം. പിന്നെ അതിലെങ്ങനെയാ മൂന്നറിവ് വരുന്നത്? മൂന്നറിവ് വരുന്നത് എന്തുകൊണ്ട്? ഓരോ അറിവും അപൂർണമായതുകൊണ്ട്. ഒരറിവും പൂർണ്ണമല്ല, അതാണ് ഞാൻ പറഞ്ഞത് അതിനറിയാൻ പറ്റില്ല. അവസാനം പറയുന്നത് എന്താണ്? അറിയാത്ത അവസ്ഥയാണ്. വരിഷ്ഠനെ കുറിച്ച് പറയുന്നത് എന്താണ്? അവിടെ അറിവ് ഇല്ല. അപ്പൊ ബ്രഹ്മം എന്ന് പറയുമ്പോൾ അവസാനം ബ്രഹ്മത്തെ അറിഞ്ഞറിഞ്ഞു പോയാൽ അവിടെ പോവും, അറിയാതെ പോകും, പിന്നെ ബ്രഹ്മത്തെ അറിയാൻ പറ്റാതെ പോകും. അതാണ് ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപൂർണമായ അറിവായിരുന്നു. അങ്ങനെ പൂർണ്ണമായി അറിഞ്ഞറിഞ്ഞു പോയി, പൂർണ്ണമായി അറിയല്ല ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യും? വൃത്തിശൂന്യം ബ്രഹ്മ കേൾക്കും, അറിവില്ലാത്ത ഒരവസ്ഥ എന്നാ പറയും. അപ്പോ അറിവില്ലാത്ത അവസ്ഥയാണെങ്കിൽ അതുവരെ അറിഞ്ഞേക്ക് എന്തോന്നു? അതുവരെ അറിഞ്ഞ അറിവൊക്കെ എന്താണ്? ശരിയായ അറിവല്ല, അപൂർണമായ അറിവുകളാണ്. ഇല്ലെങ്കിൽ ആദ്യം തന്നെ ബ്രഹ്മവിത്തം എന്ന് പറഞ്ഞപ്പോൾ തന്നെ തീർന്നല്ലോ, പിന്നെ ഒന്നും അറിയാനുണ്ടോ? ബ്രഹ്മത്തെ അറിഞ്ഞു, പിന്നെ എന്തിനാ രണ്ടാമത് വീണ്ടും ഒരറിവ്, വീണ്ടും ഒരറിവ്, വീണ്ടും ഒരറിവ്, അവസാനം അറിയുന്നില്ല എന്നുള്ള അവസ്ഥ എത്തിച്ചേരും. അതാണ് പറയുന്നത് വ്യാജ ബ്രഹ്മത്തെ അറിയാൻ പറ്റും. ഈ പറയുന്ന ഒറിജിനലായ ഒരു ബ്രഹ്മം ഉണ്ടെങ്കിൽ നമുക്കതിനെ അറിയാൻ കഴിയില്ല. യോഗികൾ അങ്ങനെ അറിയുന്നു എന്ന് പറയുന്നിടത്ത് അവസാനം എത്തിച്ചേരുന്ന ഇവിടെ അറിവില്ലാത്തൊരവസ്ഥയിലാണ് എത്തിച്ചേരുന്നത്. അറിഞ്ഞവിടെ നിർത്തിയല്ല, വൃത്തിശൂന്യം എന്ന് വെച്ചാൽ അറിവില്ലാതായി എന്നാണ് ഗുരു പറയുന്നതും വാസിഷ്ഠത്തിൽ പറയുന്ന, അതെ വാസിഷ്ഠത്തിൽ പറയുന്നതാണ് ഗുരു പറയുന്നത്. അങ്ങനെ തന്നെ പറയും. അതുകൊണ്ട് വാക്യങ്ങളുടെയൊക്കെ താല്പര്യമായിട്ട് അറിയുന്നു എന്ന് പറഞ്ഞാൽ വാക്യങ്ങളുടെ താല്പര്യമായിട്ട് അറിയുന്നു എന്നർത്ഥം. അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഒരറിവിനും അതിന്റെ പൂർണ്ണത ഒരിക്കലും വിഷയമാകുന്നില്ല. പിന്നെ അതിന്റെ വ്യാജരൂപങ്ങളെ അറിയാൻ പറ്റും. പിന്നെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരാളെന്താണ് ആ അറിവിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അവിടെ ഈ പറയുന്ന ഗ്രാൻഡിയോസിറ്റി എന്നും ഈ മിഥ്യാഭ്രമവും താൻ ബ്രഹ്മത്തെ പിടിച്ചടക്കിയവനാണോ? വളരെ ലളിതമായ ഭാഷയിൽ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഈ അറിവിനെ ഇങ്ങനെ അറിയാനും ആരുമില്ല, അതിനകത്ത് പ്രശ്നം തീർന്നു. ഇതിനെ അറിയാൻ ആരും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ തീർന്നു. പക്ഷെ അത് സിമ്പിളായ ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആൾക്കാരൊന്നും മനസ്സിലാകത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിയെന്നോ അന്വയിച്ച് വാക്യാർത്ഥം മനസ്സിലാക്കിയെന്നോ വിചാരിച്ചു നിങ്ങളത്, ഇത് പിടികിട്ടുന്ന സംഗതിയല്ല. ഇത് വളരെ വിപുലമായ ഒരു സബ്ജക്റ്റാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആചാര്യന്മാരും ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലും ഒരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അപ്പൊ അത് ഒരുപാട് ചിന്ത ഇതിനാവശ്യമാണ്. പിന്നെ ഏറ്റവും വലിയ ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിത്വത്തിന്റെ ഏറ്റവും ഗുണപരമായ വശം എന്ന് പറയുന്നത് എന്താണോ? സാധാരണ ഒരു മനുഷ്യൻ വ്യക്തിത്വത്തിൽ ഏറ്റവും ഗുണപരമായ വശം ആരായാലും ഇവിടെ എന്താണോ? ഓപ്പൺനെസ് എന്ന് പറയും. ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ എന്താണോ? എന്താണ് മലയാളത്തിൽ പറയും തുറന്ന സമീപനം. ഏതൊരു വിഷയത്തെ കുറിച്ചായാലും ശരി, പ്രത്യേകിച്ച് ഈ ആധ്യാത്മികമായ കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് അസംബന്ധങ്ങൾ കയറിയിരിക്കുന്നു, വിവരമില്ലായ്മ ഒരുപാട് കാണും. കാരണം ഇതൊരു ദുരൂഹമായ വിഷയമാണല്ലോ, ഇതിനകത്ത് മിസ്റ്റിസിസം നിഗൂഢാത്മകത ഒരുപാടുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരുപാട് ബോധശൂന്യത ഒരുപാട് നമ്മുടെ ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോ ഈ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോൾ തുറന്ന മനസ്സോടെ സമീപിക്കുന്നു. അപ്പൊ നമ്മുടെ ധാരണ എത്ര ഉറച്ചതായാലും ശരി, എത്ര ഉറച്ച ധാരണയായാലും ശരി, നമുക്ക് സ്വയം അബദ്ധമെന്ന് ബോധ്യപ്പെട്ട് അപ്പം എടുത്ത് ദൂരെ കളയും. ഇത്ര വർഷം ഞാൻ കൊണ്ടുകടന്നു, ഞാൻ ഇത്രയും വർഷം സ്വാമിയായിട്ട് നടന്നു, ഇങ്ങനെയാണ് ധരിച്ചുകൊണ്ട് കടന്നത്, അതുകൊണ്ട് ഇനി അത് മാറ്റുന്ന എങ്ങനെ എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ വികലതയാണ്, നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ അപൂർണതയാണ്. അപ്പോ വ്യക്തിത്വത്തിന്റെ ഗുണപരമായ വശമെന്ന് പറയുന്നത് എന്താണ്? അർത്ഥവത്തായ ഒരു വശമെന്ന് പറയുന്നത് നമ്മുടെ ഏത് ധാരണയും വിശേഷിച്ചു ആത്മീയതയും എപ്പോഴും തിരുത്താൻ തയ്യാറായിരിക്കും. എന്ന് വെച്ചാൽ അത് തിരുത്തണമെങ്കിൽ എന്ത് വേണം? എപ്പോഴും അതിലൊരു അന്വേഷണവും പഠനവും ആവശ്യമാണ്. അന്വേഷിച്ചും പഠിച്ചും കൊണ്ടിരിക്കുക. ഇന്ന് വരെ ഞാൻ തുടങ്ങിയ കാലം പോലെ ഇന്ന് വരെ ഞാൻ ധരിച്ചിരുന്നത് ഒരു തെറ്റായ ധാരണയാണ്, എന്റെ മനസ്സിൽ കടന്നുകൂടിയിരുന്ന തെറ്റായ ഒരു ആശയമാണ്, ഇനി എന്റെ മനസ്സിൽ കടന്നുകൂടിയിരുന്ന തെറ്റായ ഒരു വിശ്വാസമാണെന്ന് എപ്പോ ബോധ്യമാകുന്നു അപ്പൊ അതിനടുത്ത് ദൂരെ കളയും. അതിനാണ് ഓപ്പൺനെസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു വ്യക്തിയിൽ വ്യക്തിത്വ വികാസം എന്ന് പറയുന്നതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ സംഭവിക്കത്തുള്ളൂ. അപ്പോ നമ്മൾ ഏതെങ്കിലും ചില ആശയങ്ങളോട് അന്ധമായ പ്രതിബദ്ധത കൊണ്ട് അതിനോട് ഒട്ടി നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ വ്യക്തിത്വത്തിനൊരു വികാസം സംഭവിക്കില്ല. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ വികാസത്തെയാണ് എന്ത് പറയുന്നത്? അവന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, വ്യക്തി സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബാഹ്യമായുള്ള ഒരു സ്വാതന്ത്ര്യം മാത്രമല്ല, നമുക്ക് ആന്തരികമായി നമ്മളുടെ ഒരു സ്വാതന്ത്ര്യത്തെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഇത്തരമുള്ള എല്ലാ കപട ആശയങ്ങളിൽ നിന്നും ആന്തരികമായൊരു സ്വാതന്ത്ര്യം, ഒരു ആന്തരികമായൊരു മുക്തി എന്നൊക്കെ പറയുന്ന അതാണ്. അപ്പൊ അബദ്ധധാരണകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം വരും, അത് ആന്തരികമായി വരുന്നതാണ്. പക്ഷെ അത് അബദ്ധമൊന്നും നമുക്ക് ബോധ്യപ്പെടുന്നു. ഒരു വിശ്വാസം എത്ര മൂഢമോ ആയിക്കൊള്ളട്ടെ, മരിക്കുന്നത് വരെ ഒരാൾക്ക് ആ വിശ്വാസമായിട്ട് പോകാം, ഒരു ദോഷം. മരണം വരെ അയാൾ ഒരു മൂഢവിശ്വാസിയായിരിക്കും. പക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സമയത്ത് ആ വിശ്വാസം മൂഢമാണെന്ന് തിരിച്ചറിയാനൊരവസരം വന്നാൽ ആ അവസരം കൈവിടരുത്. ആ അവസരം ഉപയോഗിക്കണം. എന്തിന്? ആ വിശ്വാസത്തെ തിരുത്താൻ വേണ്ടിയിട്ട്. അതിനൊരവസരം വന്നിട്ടെങ്കിൽ നമുക്ക് നമ്മുടെ വിശ്വാസമായിട്ട് മരണം വരെ പോകാം. ഇപ്പൊ ആൾക്കാർ എന്നെ പാർട്ടിയെ വിശ്വസിക്കും, ഞാൻ പാർട്ടിയാണ്, പാർട്ടി പറയുന്നത് ഞാൻ കേൾക്കും, പാർട്ടിക്ക് വേണ്ടി മരിക്കും, പാർട്ടിക്ക് വേണ്ടി ജീവിക്കും, മരണം വരെ അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. മൂഢതയാണ് അത്, ആ വ്യക്തിയുടെ മൂഢതയാണ്. പക്ഷെ അവസാനം വരെ അവൻ തിരുത്തുന്നില്ല. തനിക്ക് തന്റേതായ ഒരു വ്യക്തിത്വം ഉണ്ടെന്നും തനിക്ക് തന്റേതായ തിരിച്ചറിവുകളുണ്ടെന്നും അത് മറ്റാരുടെയും വ്യക്തികളുടെയോ പ്രസ്ഥാനത്തിന്റെയോ സ്വാധീനത്തിൽപ്പെടുന്നതല്ല എന്നും ഉള്ള ഒരു തിരിച്ചറിവില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയായിരിക്കും അങ്ങനെ പറയുന്നത്. അവസാനം വരെ പാർട്ടി എന്നൊക്കെ പറയുന്ന പോലെ അല്ല ആത്മീയതയിൽ, അങ്ങനെയല്ല. ആത്മീയത എന്ന് പറയുന്ന എപ്പോഴും എന്താണ്? ഒരാള് തിരുത്തി മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ പറഞ്ഞല്ല ഇന്ന് പറയേണ്ടത്. ഇന്നലെ പറഞ്ഞ് തെറ്റെന്ന് തോന്നി ഇന്നത് തിരുത്തി സ്വയം തന്നെ പറയണം അത് തെറ്റായിരുന്നു, ഇതാണ് ശരി എന്ന് പറയാനുള്ള ആർജവം. അതിന് ആർജവം എന്ന് പറയും. അത് മനുഷ്യന് വേണം. അപ്പൊ ആ ഓപ്പൺനെസ് ഒരാളുടെ മനസ്സിനുണ്ടെങ്കിൽ മാത്രമേ ഇതിനെയൊക്കെ കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ മൂഢതയിൽ തന്നെ മുമ്പോട്ട് പോകാനേ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യണം, എപ്പോഴും അറിവ് നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കണം. അതാണ് എന്റെ ഒരു വഴി.